എന്താണ് പൂർവ അപരാധര ഉത്തരം ഏകദേശിന ഏകാധികരണം എന്നെടുത്തത്? ഏകാധികരണം എന്ന് പറഞ്ഞാൽ, അധികരണം എന്ന് പറഞ്ഞാൽ ദ്രവ്യം, ഏകത്വ വിശിഷ്ട ദ്രവ്യം, ഏകദ്രവ്യം എന്നറിയാം. അത് അവയവീയമായിരിക്കണം. അങ്ങനെയുള്ള സുബന്ധവുമായിട്ട്, ഏകാധികരണ സുബന്ധവുമായിട്ട് പൂർവ അപര അധര ഉത്തര എന്നാണ് അത് സമാസിക്കുന്നു. പിന്നെ പറഞ്ഞു ഏകദേശിന എന്ന് പറഞ്ഞു അവയവി വാചകവുമായിരിക്കണം. അത് അവയവിയെ കുറിക്കണം. ഉദാഹരണം പറഞ്ഞു എന്താണ്? ഷഷ്ടി പൂർവം കായസ്യ പൂർവകായ. കായം എന്ന് പറയുന്നത് ഏകദ്രവ്യമാണ്, അവയവിയാണ്. അതുമായിട്ട് പൂർവ്വശബ്ദത്തിന് സമാസം വന്നു, പൂർവം കായസ്യ എന്ന് വിഗ്രഹിച്ച് പൂർവകായ. ഇത് കഴിഞ്ഞോ? ഒരു പോഷണത്തിന് മറ്റു വേണ്ടാൻ വിട്ടു സമയം. അങ്ങനെ ആദ്യത്തെ വരി മാത്രമേ വായിച്ചു. അതെ, അപരകായ ഏകദേശിനാകി പൂർവം നാഭേ കായസ്യേകാധികണേകി അർദ്ധം നമുസകം പറയുന്നു. അതിലൊരു വരി കഴിഞ്ഞിട്ട് സർജനത്തിന്റെ വേറൊരു സംജ്ഞ പഠിപ്പിച്ചു. അർത്ഥം വിപ്പലീനാം. ഓ, ആ രണ്ട് സൂത്രങ്ങളും വന്നു ഇവിടെ. പിപ്പല്യ അർത്ഥം എന്ന് ഗ്രഹിക്കുന്നു. വിളിച്ചു കഴിഞ്ഞാൽ അവിടെ സമാസം വന്നു കഴിയുമ്പോ അർദ്ധ പിപ്പലി എന്ന് വരുമോ അതോ അർദ്ധ പിപ്പലി എന്ന് വരുമോ എന്നുള്ളതാണ്. പിപ്പലി എന്ന് പറയുന്നത് ഹ്രസ്വമായി കഴിഞ്ഞാൽ പിപ്പലി എന്ന് പറയണം. ഹ്രസ്വമാകുന്നതിന് വേണ്ടിയിട്ട് പിപ്പല്യാഹ അർത്ഥം എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ പിപ്പലി ശബ്ദത്തിന് ഉപസർജന സംജ്ഞ വിരിക്കുന്നു. ഏതാണ് സൂത്രം? ഏകവിഭക്തിച്ച അപൂർവ നിപാതേ. വിഗ്രഹത്തിൽ നിയത വിഭക്തിയുള്ള ശബ്ദത്തിന് ഉപസർജന സംജ്ഞ വരും, പക്ഷെ അത് പൂർവ്വനിപാതം ചെയ്യാൻ പാടില്ല. ഏക വിഭക്തിച്ച അപൂർവ നിപാതേ സപ്തമി വരാൻ കാരണം പൂർവ നിപാത വിഷയ പൂർവ നിപാത വിഷയത്തിൽ സംഭവിക്കില്ല. അപൂർവ നിപാത എന്ന് പറയും. പിന്നെ എന്ത് വരാം അവിടെ പറഞ്ഞു? അവിടെ അടുത്ത സൂത്രം വന്ന എന്താണോ? ഗോസ്ത്രീയോ സ്ത്രീ പ്രത്യാന്തമാണെങ്കിൽ അതിന് ഹർസം വരാം, ഗോശബ്ദത്തിനും വരാം. ഗോശബ്ദത്തിന് ഹർസം വന്നാണ് നമ്മൾ നേരത്തെ ചിത്രഗോശബ്ദം പഠിച്ചത്. ചിത്ര ഗൗരിയാണ്, അതിന് വരും. യസ്യ ചിത്ര ഗാവഹ യസ്യ ചിത്രവർണ്ണങ്ങളുള്ള ഗോക്കൾ ആർക്കാണോ ഉള്ളത് സഹ ചിത്രഗുവായി. അന്യ പദാർത്ഥത്തിനനുസരിച്ച് അതുപോലെ ഇവിടെ എന്ത് വരണം? അർദ്ധപിപ്പലി എന്ന് വരണം. പക്ഷെ ഇവിടെ ദീർഘം തന്നെ ഇരിക്കുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ഇവിടെ പറഞ്ഞു ഏകവിഭക്തവും അഷ്ടിയന്റെ വചനം വാർത്തികം. ഏകവിഭക്തവും എന്ന് പറഞ്ഞാൽ ഏകവിഭക്ത ഏകവിഭക്തി ച അപൂർവ നിപാതേ എന്ന് പറയുന്ന സൂത്രത്തിലെന്നർത്ഥം. അതാണ് ഏകവിഭക്തവും തസ്മിൻ വിഷയേ എന്നുള്ള അർത്ഥത്തിൽ. അവിടെ ആ ഷഷ്ഠ്യന്ത വചനം എന്ന് പറയുന്നു എന്ന് വെച്ചാൽ ആ സൂത്രത്തിൽ ആ ഷഷ്ഠ്യന്തൊന്നുകൂടെ ചേർത്തോണം എന്ന് പറഞ്ഞാൽ ആ സൂത്രം എന്താ വിധിക്കുന്നത്? അത് ഷഷ്ഠ്യന്തത്തിനാണെങ്കിൽ വരില്ല. അപ്പൊ പിപ്പല്യാഹ അർത്ഥം എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞു. പിപ്പല്യാഹ എന്ന് ഷഷ്ഠ്യന്തത്തിലാണ് വിഗ്രഹിച്ചത്. അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ അവിടെ ഉപസർജന സഞ്ജ വരില്ല. ഉപസർജനം വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്താണ് ഗോസ്ത്രീയോര് ഉപസർജനസ്യ എന്ന് പറഞ്ഞാൽ ഹ്രസ്വം വരത്തില്ല. അതുകൊണ്ടാണ് അർദ്ധ പിപ്പലി എന്നിരിക്കുന്നത്. അതാണ് ഇവിടെ വാർത്തകം പറഞ്ഞത് ഏകവിഭക്ത അഷ്ടിയന്ത വചനം. ഏകവിഭക്തി ച അപൂർവ നിപാത എന്ന് പറയുന്ന സൂത്രത്തിൽ അത് ഉപസർജന സഞ്ജ വിധിക്കുമ്പോൾ അവിടെ ഷഷ്ടിയന്തത്തിന് വരത്തില്ല എന്ന് പറയണം എന്നാണ്. ഉപസർജന സഞ്ജ ലഭിക്കുന്നില്ല. അതാണ് പറയുന്നത് ഏകഭക്തവ ഷഷ്ടിയന്ത വചനം. ഏകദേശി സമാസ വിഷയകോ അയം വിസർജന സംജ്ഞാ നിഷേധ തേന പഞ്ചഖഡ്വി ഇത്യാദി സിദ്ധ്യതി. അങ്ങനെ പറഞ്ഞെങ്കിലും ഇവിടെ പറയുന്നു ഇത് ഏകദേശി സമാസത്തെ സംബന്ധിച്ചാണ് ഉപസർജന സംജ്ഞ നിഷേധിക്കുന്നത്. ഇവിടെ വേറെ അത് ഇനി വരുന്നതാണ്. എന്നാലും സാമാന്യമായി മനസ്സിലാക്കിയിരിക്കുക പഞ്ചഖഡ്വി പഞ്ചാനാം ഖഡ്വാനാം സമാഹാര അത് നമ്മൾ പഠിച്ചില്ല, ഇനി പഠിക്കേണ്ടതാണ്. അങ്ങനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ പഞ്ചാനാം ഖഡ്വാനാം ഖഡ്വ എന്ന് പറഞ്ഞാൽ കട്ടിൽ സമാഹാരം അഞ്ച് കട്ടില് ചേർത്തിട്ടിട്ട് പറയണം പഞ്ചഖഡ്വി. അങ്ങനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ പഞ്ചാനാം ഖഡ്വാനാം സമാഹാര അവിടെ ഖഡ്വാ ശബ്ദത്തിന് അവിടെ നിയത വ്യക്തിയാണ്. അങ്ങനെ വരത്തുള്ളൂ സമാഹാര വിഗ്രഹിക്കുമ്പോൾ. പിന്നെ അപ്പോ ഇവിടെ ഷഷ്ടി എന്താണ് പഞ്ചാനാം ഖഡ്വാനാം സമാഹാര. അപ്പോ ഷഷ്ടിയന്തമായി കഴിഞ്ഞാൽ ഇത് അനുപസർജനമാകും. ഷഷ്ടിയന്തത്തിന് അവിടെ പറഞ്ഞു ഏകവിഭക്തവും ആ ഷഷ്ടിയന്ത വചനം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നിയതവിഭക്തിയായിരിക്കുന്നത് ഷഷ്ടിയന്ത ഒഴികെ ഉള്ളിടത്താണ് ഉപസർജനം വരുന്നത്. അപ്പൊ ഷഷ്ടിയന്തത്തിന് ഉപസർജന സഞ്ജ വരത്തില്ല. അപ്പൊ അത് അപസർജനമാകും. അപ്പൊ ഗോസ്ത്രീ ഒരു ഉപസർജനസ്യ പ്രകാരം ഹ്രസ്വം വരത്തില്ല. ഹർസും വരാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സൂത്രമാണ്. ദിഗോഹോ ദിഗു സമാസമാണ്. നീപ്പ് വിധിക്കുന്നതാണോ? അപ്പോ ഇവിടെ ഹർസും വന്നു കഴിഞ്ഞാൽ പഞ്ച ഖഡ്വാന്നിരിക്കുന്നു. ഇവിടെ ഹർസം വന്നു കഴിഞ്ഞാൽ പഞ്ച ഖഡ്വ എന്ന് പറയും, അതന്തമാകും. ഹർസം വന്നു കഴിഞ്ഞാൽ, ഹർസം വന്നു കഴിഞ്ഞാൽ അദന്തമായി കഴിഞ്ഞാൽ വിദ്യഗോ പ്രകാരം നീപ്പ് വരും. പക്ഷെ ഇവിടെ അത് വരുന്നില്ല. എന്തുകൊണ്ട്? ഉപസർജനമല്ല, ഷഷ്ടിയന്തമല്ലേ, ഉപസർജനമല്ല. ഹർസവും വരുന്നില്ല, അദന്തത്വമില്ല, നീപ്പ് വരുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവരും? പഞ്ചഖഡ്വ എന്ന് വരും. രൂപം എങ്ങനെ വരേണ്ടത്? പഞ്ച ഖഡ്വി എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ഏകവിഭക്തവ ഷഷ്ടിയന്ത വചനം എന്ന് പറഞ്ഞ് ഉപസർജനത്തെ നിഷേധിക്കുന്നത് ഏകദേശി സമാസത്തിലാണ്. പഞ്ചഖഡ്ഡി എന്ന് പറയുന്നത് സമാഹാരമാണ്. പഞ്ചാനാം ഖഡ്വാനാം സമാഹാരമാണ്, ദിഗുവാണ്. അതൊക്കെ ഇനി പഠിക്കുന്നതാണ്, അപ്പോഴേ അത് പൂർണ്ണമായും വ്യക്തമാകും. അപ്പോൾ അവിടെ ഏകവിഭക്തു അഷ്ടിയന്ത വചനം എന്ന വാർത്തിക പ്രകാരം ആ വാർത്തി അവിടെ പ്രവർത്തിക്കുന്നില്ല. അത് ഏകദേശ സമാസത്തിലേ പ്രവർത്തിക്കത്തുള്ളൂ. ഇത് സമാഹാരം ദിഗു ആയതുകൊണ്ട് ഇവിടെ ഈ വാർത്തികം പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടിവിടെ പഞ്ചഖഡ്വ എന്നല്ല വരുന്നത്, പിന്നെയോ പഞ്ച ഖഡ്വി എന്നാണ് വരുന്നത്. എന്നുവെച്ചാൽ ഇവിടെ ഈ സൂത്രപ്രകാരം ഉപസർജനത്തെ നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ഉപസർജനം വരും? വർഷവും വരും. പ്രസം ദിഗുപ്രകാരം നീപ്പ് വരും, വന്നിട്ട് പഞ്ചഖഡ്ഡി എന്ന രൂപം ശ്രദ്ധിക്കും എന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമാഹാരം ദിഗു തുടങ്ങിയ കാര്യങ്ങളാണ്. അതൊക്കെ ഇനി വരുന്നതാണ്. ഇവിടെ ഇത്രയും മനസ്സിലാക്കുക, പിന്നെ അവിടെ നീപ്പ് വരുന്നത്, അതൊക്കെ ഇനി മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ ഇത്രയും മനസ്സിലാക്കുക, പഞ്ചഖഡ്വി എന്ന് പറയുന്നിടത്ത് വാർത്തികം പ്രവർത്തിക്കുന്നില്ല. അത് ദിഗുവാണ്, ഏകദേശി സമാസം അല്ല. നിഷേധം പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവിടെ ഉപസരം വരും, ഹർസം വരും, അതിൻ്റെതായ കാര്യങ്ങൾ വരും, പഞ്ചഖഡ്ഡിയുടെ രൂപം വരും എന്നർത്ഥം. പിന്നെ സൂത്രത്തിൻ്റെ ഉദാഹരണം, ഇത് നേരത്തെ പറഞ്ഞ വാർത്തികത്തിന് പ്രത്യുദാഹരണമാണ് കൊടുത്തത്. സൂത്രത്തിൻ്റെ ഉദാഹരണമാണ് അടുത്ത് കൊടുത്തിരിക്കുന്ന അർത്ഥം വിപ്പല്യാഹ അർദ്ധ വിപ്പലി. ഇവിടെ ഷഷ്ടി സമാസവും വരാം, പിന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനം? അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് അർദ്ധ ശബ്ദത്തെ പൂർവ്വനിവാദം ചെയ്യാൻ പറ്റി. പിപ്പല്യാഹ അർദ്ധം എന്ന് വിചാരിച്ച് ഷഷ്ടി സമാസം ചെയ്തു കഴിഞ്ഞാലോ പിപ്പല്യ പൂർവ്വനിവാദം ചെയ്യും. പിപ്പല്യ അർത്ഥം ഒന്നും വരും. ക്ലീബേക്കും ക്ലീബം എന്നെന്തുകൊണ്ട് പറഞ്ഞു? അർത്ഥം നമുസകം. അത് പറയാൻ കാരണം അത് നിത്യ നമുസകമായിരിക്കും. അങ്ങനെയുള്ളത് ഈ സൂത്രം പ്രവർത്തിക്കത്തുള്ളൂ. ഇവിടെ ഗ്രാമസ്യ അർത്ഥ, ഇവിടെ എന്താണ്? ഗ്രാമത്തിന്റെ അംശം എന്നുള്ള അർത്ഥത്തിലാണ്. നിത്യം നമുസ്തകമായ ശബ്ദമല്ല, അതുകൊണ്ട് ഗ്രാമസ്യ അർദ്ധ എന്നുള്ളത് അങ്ങനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ സമാസം വന്നിട്ട് അർദ്ധഗ്രാമം എന്ന് വരുന്നില്ല. ഈ സൂത്രപ്രകാരം വന്നു കഴിഞ്ഞാൽ എന്തുവരും? അർദ്ധഗ്രാമം. എന്തുകൊണ്ട്? അർത്ഥത്തിനെ പൂർവ്വനിവാദം ചെയ്യും. ഇവിടെ എന്ത് ചെയ്തു? ഗ്രാമസ്യ അർദ്ധ ഷഷ്ഠി സമാസം വന്നു, വന്നിട്ട് ഗ്രാമസ്യ അർദ്ധ എന്ന് പറയുന്നു. ഇവിടെ അർദ്ധശബ്ദം സമാംശവാചിയല്ല, അതുകൊണ്ട് ഇവിടെ നിത്യനംസകമല്ല, അതുകൊണ്ട് ഇവിടെ ഈ സൂത്രപ്രകാരം സമാസം വരുന്നില്ല. ഷഷ്ഠി എന്നുള്ള സൂത്രപ്രകാരം സമാസം വരുന്നു. ഷഷ്ഠി സമാസം എന്ന പേര് പറഞ്ഞ പോലെ ഇതിന് എന്തെങ്കിലും പേരുണ്ടോ? സമാസത്തിന് ഈ സമാസത്തിന് എന്തെങ്കിലും പേരുണ്ടോ? ഇതിനൊക്കെ ഏകദേശീയ സമാസം എന്ന് പറയും പൊതുവെ. ഏകദേശീയ സമാസം, കാരണം ഏകദേശന ഏകാധികരണ എന്ന് പറയുന്നത് ഇവിടെയും വരുന്നുള്ളതുകൊണ്ട് ഈ സമാസം പരാമർശിക്കാൻ വേണ്ടി ടി വികളിലൊക്കെ ഏകദേശ സമാസം എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലായിക്കോളും. അടുത്ത ഒന്നും വലിയ കാര്യമുള്ളതല്ല പ്രയോഗത്തിൽ വരുന്ന. അതൊക്കെ വേറെ സൂത്രങ്ങളും വരും. അടുത്ത് വരുന്നത് സപ്തമി ശൗണ്ഡൈഹി. സപ്തമി ശൗണ്ഡൈഹി സപ്തമ്യന്തം ശൗണ്ഡാദിഭിഹി പ്രാഗദ്വാ അക്ഷേഷ ശൗണ്ഡോ അക്ഷശൗണ്ഡ അതിശബ്ദോ അത്ര പഠ്യതേ അധ്യുത്തരവദാതിദിഖ ഈശ്വരാധീന. പിന്നെ അടുത്ത സപ്തമ്യന്തവുമായ സപ്തമ്യന്തം സുബന്ധേന സഹ വാ സമസ്യത സതത്പുരുഷ എന്നാണ്. പക്ഷെ ഇവിടെ പ്രത്യേകം പറഞ്ഞ് ശൗണ്ഡാദികൾ എന്ന് പറയുന്ന ശൗണ്ഡൻ നിപുണൻ പ്രവീണൻ എന്നൊക്കെ ഉള്ള അർത്ഥമുള്ള ശബ്ദമാണ് ശൗണ്ഡൻ. അപ്പൊ ശൗണ്ഡാദിഗണത്തിൽപ്പെട്ട ശബ്ദങ്ങളുമായിട്ട് സമാസം വരുമെന്നാണ്. ശൗണ്ഡാദി ആകൃതി ഗണമാണ്, അതുകൊണ്ട് സപ്തമി സമാസം കണ്ടു കഴിഞ്ഞാൽ ശൗണ്ഡാദിഗണത്തിൽപ്പെടുത്താം. അതാണ് ശൗണ്ഡൈഹി എന്ന് പറയുന്നത്. അപ്പോ ശൗണ്ഡൈഹി എന്ന് പറഞ്ഞു, എന്തിനാണ് ശൗണ്ഡ ശബ്ദത്തിന് ബഹുവചനത്തിൽ പറഞ്ഞത്? ബഹുവചനത്തിൽ പറഞ്ഞത് തദാദി എന്നുള്ള അർത്ഥം കൊടുക്കാനാണ്, അല്ലെങ്കിൽ ഏകവചനത്തിൽ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ശൗണ്ഡാദി എന്ന് പറഞ്ഞാൽ ശൗണ്ഡാദി എന്ന് പറയുന്ന ഒരു ഗണമുണ്ട്. അതാണ് സപ്തമ്യന്തം ശൗണ്ഡാദിഹി പ്രാഗത്വ അക്ഷേഷ ശൗണ്ഡ. അക്ഷവിദ്യയിൽ ചൂതുകളിൽ വളരെ നിപുണൻ അവനാണ്. എന്തു പറയുന്നത്? അക്ഷശൗണ്ഡ എന്ന് പറയുന്നു. അക്ഷേഷ ശൗണ്ഡ എന്ന് പറയുന്ന ലൗകികഗുരം അലൗകികഗുരം എങ്ങനെ വരും? പിന്നെ ബാക്കി സപ്തമി ശൗണ്ഡൈത്യനേന സമാസേ കൃതേ കൃത്തദ്യ സമാസശൈലി പ്രാദ്വീയ സജ്ഞായാം അക്ഷ ശൗണ്ഡ ഇതി സ്ഥിതി പ്രഥമാനിർദ്ദിഷ്ടസമാസപ്രസൃജനം ഇതി സൂത്രേണ സപ്തമി ഇതി പ്രഥമ അക്ഷരശബ്ദസ്യ നിർദ്ദിഷ്ടത്വാദ് സപ്തമ്യന്തസ്യ പൂർവനിപാതേ കൃതേ സ്വാദിപ്രത്യേഷു പരത്വേന ജാതേഷു അക്ഷസൗണ്ഡസു ഇത്യത്ര സന്ധികാര്യേ അക്ഷസൗണ്ഡ ഇതി സിദ്ധ്യതി. ഇവിടെ സപ്തമി വിധിക്കുന്ന സൂത്രമാണ് സപ്തമി അധികരണം എന്നുവെച്ചാൽ വൈഷയിക അധികരണമാണ്. അക്ഷവിഷയകമായ സാമർഥ്യമുള്ളവനെന്നർത്ഥം. അതിശബ്ദോത്ര പഠ്യതേ പറയുന്ന ഈ ഗണത്തിൽ അതിശബ്ദം പറയുന്നുണ്ട്. അതിശബ്ദം പറയുന്നുണ്ട് ചില വിശേഷതകളുണ്ട്, അത് നമ്മൾ എല്ലാം പഠിച്ചിട്ടുള്ളതല്ല. അവിടെ ഈശ്വരെ അധി എന്ന് വിഗ്രഹിക്കും. ഈശ്വരെ അധി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിരീശ്വരെ പഠിച്ചിട്ടുള്ളതല്ല. ആ സൂത്രപ്രകാരം അധിക്ക് കർമ്മപ്രവീണി സഞ്ജ വരും. യസ്മാത് അധികം ഈശ്വരവചനം അത് നമ്മൾ പഠിച്ചാണെന്ന് തോന്നുന്നില്ല. പ്രകാരം സപ്തമി വരും. അതെല്ലാം ഇനി അത്ര പ്രധാനപ്പെട്ടതല്ല, അതുകൊണ്ട് അതൊക്കെ വിട്ടത്. അപ്പോൾ സപ്തമ്യന്തത്തിന് അധികമായിട്ട് സമാസം വരുന്നു, പിന്നെ സുബ്ലുക്ക് വരുന്നു, അഷഡക്ഷ എന്ന് പറയും സൂത്രപ്രകാരം ഖ വരുന്നു. അതെല്ലാം പഠിക്കേണ്ടതാണ്. ഇനി തദ്ധതത്തി വരുന്നതാണത്. കസ്യ ഈന ആദേശം വരുന്നു. ഈശ്വരാധീന എന്ന് രൂപസിദ്ധിക്കുന്നു. ഈശ്വര അധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരാധീന എന്ന് പറയുന്നത് അതിൻ്റെ മുഴുവൻ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ സൂത്രങ്ങളും പഠിക്കേണ്ടി വരും. തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകേണ്ടി വരും. തദ്ധിതത്തിനോട് ഇവിടെയൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ലഘുസിദ്ധാന്തമതിയിൽ സപ്തമി ശൗണ്ഡഹീന്നുണ്ട്, പക്ഷേ ഇതില്ല, ഈശ്വരാധീന എന്ന് കൊടുത്തിട്ടില്ല. പക്ഷെ കാരകത്തിൽ ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സപ്തമി ഇത്രയും കൊണ്ട് നമ്മൾ തത്പുരുഷ സമാസങ്ങളിൽ ഒന്നൊഴികെ എല്ലാ വ്യത്യസ്തങ്ങളുമായിട്ടുള്ള സമാസം പഠിച്ചു. ഇനി ഏതാണ് പഠിക്കാനുള്ളത്? പ്രഥമാന്തം, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി. ദ്വിതീയ വിധിക്കുന്ന സൂത്രമാണ് ദ്വിതീയ ശ്രുതാതീത പതിതഗത അത്യസ്തപ്രാപ്താപന്ന ഈ തൃതീയ തൃതീയ തത്കൃതാർത്ഥേന ചതുർത്ഥി തദർത്ഥാർത്ഥ ബലിഹിതസുഖ ബലിഹിതസുഖ രക്ഷിതൈ പഞ്ചമി പഞ്ചമി വേന ഷഷ്ടി സപ്തമി. ഇത്രയിലേ ഉള്ളൂ. തത്പുരുഷ സമാസം എന്ന് പറയുമ്പോൾ കഴിഞ്ഞു, പ്രധാനപ്പെട്ടതല്ല. ഇനി പ്രഥമാന്തവുമായിട്ടുള്ള സമാസമേ ഉള്ളൂ. പിന്നെ ചില അല്ലറ ചില്ലറ സമാസങ്ങളൊക്കെ ഇടയ്ക്ക് കയറി വരും, അതൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. അതാണ് അടുത്ത് വരുന്നത് ദ്വാങ്ക്ഷേണക്ഷേപേ. അടുത്തത് ദ്വാങ്ക്ഷവാചന സഹ സപ്തമ്യന്തം സമസ്യതേ നിന്ദായാം തീർത്തേ ദ്വാങ്ക്ഷ ഇവ തീർത്ഥദ്വാങ്ക്ഷ. ദ്വാങ്ക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? കാക്ക. കാക്കയാണ് ദ്വാങ്ക്ഷ എന്ന് പറയുന്നത്. ഈ കാക്കയ്ക്കൊരു സ്വഭാവമുണ്ട്. തീർത്ഥങ്ങളാണ് ബലിയിടുന്ന സ്ഥലങ്ങൾ. കാശി, ഗയ പോലെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഈ ബലി ഇടുന്നിടത്ത് അരി ഒക്കെ ഇടുമല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ അരിയൊക്കെ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഈ കാക്കകൾ വരും അത് തിന്നാനായിട്ട്. പക്ഷെ അതിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലെ ആൾക്കാരിങ്ങനെ നിരന്നിരുന്ന് ബലിയിടയല്ലേ, അതുകൊണ്ടത് കാശിയിലൊക്കെ ആണെങ്കിൽ പല ഘാട്ടുകളിലാണ് ഇടുന്നത്, പല പല സ്ഥലങ്ങളിലാണ്. ഒരു കാക്ക വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ബലിയിട്ട് ഈ അരി ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ അതിന് ആർത്തി വരും. അത് ഒരിടത്തു നിന്ന് ഇരുന്ന് സമാധാനമായിട്ട് തിന്നത്തില്ല. ഒരിടത്തുനിന്ന് ശകലം നിന്നും ഉടനെ തന്നെ പറന്ന് വേറെടത്ത് പോയി, അവിടുന്ന് കുറച്ച് തിന്നും, പിന്നെ വേറെടുത്ത് പോയി, അങ്ങനെ തിന്നും. ഇതുപോലെ ചില ആൾക്കാരുണ്ട്, ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ. അവരൊരു ഗുരുകുലത്തിൽ ചെന്നിട്ടൊരു ശകലം മനസ്സിലാക്കുമ്പം തോന്നും ഇത് ഗുരു ശരിയല്ല, ഇവിടുത്തെ ഭക്ഷണം ശരിയല്ല, താമസം ശരിയല്ല, പിന്നെ അടുത്ത ഗുരുകുലത്തിൽ പോകും, അവിടുന്ന് ശകലം, പിന്നെ വേറെടുത്ത് പോകും, അവിടുന്ന് പോകും. ഇങ്ങനെ കറങ്ങി കിടക്കുന്നവരെയാണ് എന്ത് പറയുന്നത്? തീർത്ഥധ്വാംസന്മാര്. അവിടെ പറയുന്നു തീർത്ഥ കാകയിക്കർത്ഥ. അതാണ് ഇവിടെ പറഞ്ഞ ക്ഷേപേ, ഇത് ആക്ഷേപിച്ച് പറയുന്നതാണ്. വടക്കേന്ത്യയിലൊക്കെ ചെന്നാൽ ഇങ്ങനെയുള്ളവരെ ധാരാളം കാണാൻ പറ്റും. ഒരു കുലത്തിൽ നിന്ന് ഒരു ഗുരുകുലത്തിൽ നിന്ന് വേറെ ഗുരുകുലത്തിൽ. പക്ഷെ അവിടെ ഒരു വിശേഷതയുണ്ട്, എന്താണ്? ഇങ്ങനെയുള്ളവരെ കാണാൻ പറ്റും, അങ്ങനൊരു പ്രത്യേകതയുണ്ട്. അല്ല, ഒരു സ്ഥലത്ത് നിന്ന് പഠിക്കുന്നവരെ കാണാൻ പ്രയാസമാണ്. പക്ഷെ ഇവിടെ അത് നിന്ദാർത്ഥത്തിലാണ്. ഒരിടത്ത് ഉറയ്ക്കാത്തവനെന്ന് പറയില്ലേ, ഒരിടത്ത് ഉറയ്ക്കാതെ ഇങ്ങനെ പറയാം. അത് ഇതുകൊണ്ടാണ് കാക്ക ഇങ്ങനെ എന്തിനാ ഒരിടം വിട്ട് വേറെടുത്ത് പോകുന്നത്? അത് ആ തീറ്റയോടുള്ള ആർത്തി കൊണ്ടാണ്. അതുപോലെ ഇവർക്കും പഠിക്കാനുള്ള ആർത്തി കൊണ്ടാണ് ഓടിപ്പോകുന്നത്. അങ്ങനെയായിരിക്കും. പക്ഷെ അത് നിന്ദർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരിടത്ത് ഉറച്ച് നിൽക്കാത്തവനാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നുണ്ട്. ദ്വാംക്ഷക്കാക സൈവയോ ഗുരുകുലേ ചിരൻ തിഷ്ഠതി, ചിരം തിഷ്ഠതി. വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് ഗുരുതരത്തിൽ സ്ഥിരം താമസിക്കാത്തവൻ ഗുരുവിന്റെ അടുത്ത്. ക്ഷേപശബ്ദത്തിന്റെ അർത്ഥം നിന്ദ എന്നാണ്. ഇവിടെ ദ്വാംക്ഷവാചിന, ദ്വാംക്ഷവാചി എന്ന് വെച്ചാൽ ദ്വാംക്ഷ ശബ്ദം തന്നെ വേണമെന്നല്ല, അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ ഏതുമാകാം. സപ്തം എന്ത് സമസ്യതി, എന്താണ് സപ്തമി? എന്തുമായിട്ടാണ് സമാസം വരുന്നത്? കാരണം പൂർവ്വത്തിലുണ്ടല്ലോ സപ്തമി. തീർത്ഥെ ദ്വാംക്ഷ ഇവ എന്ന് പറയുന്നു. തീർത്ഥത്തിൽ ദ്വാംക്ഷണ പോലെ എന്ന് വിചാരിക്കുമ്പോൾ എന്തുവരുന്നു? തീർത്ഥ ദ്വാംക്ഷ. അത് തന്നെ അടുത്ത് കൊടുത്തിരിക്കുന്നു. ദ്വാംക്ഷവാചിയായ ശബ്ദമാണ് കാക്ക. ഇപ്പൊ തീർത്ഥ കാക്ക എന്നും വന്നിരിക്കുന്നു. പല വിഗ്രഹം എങ്ങനെയായിരിക്കും? ഏക തീർത്ഥകാകയും അതുപോലെ തന്നെ തീർത്ഥകാക ഛാത്ര അങ്ങനെ പ്രയോഗിക്കും. തീർത്ഥകാക ഛാത്രൻ തീർത്ഥകാകനാണ്, അവനൊരിടത്തും ഉറച്ചു നിൽക്കത്തില്ല. പഴയകാലത്ത് അങ്ങനെ പ്രയോഗിച്ചിരുന്നതാണ്. അടുത്ത് വരുന്നതിൽ പാത്രേ സമിതാദേശ്ച, അടുത്ത പേജിൽ അവസാനം ഏതേ നിപാത്യന്തേ ക്ഷേപേ, ക്ഷേപത്തിലാണ്, നിന്ദാർത്ഥത്തിലാണ്, നിപാതനം തന്നെ ചെയ്തിരിക്കുകയാണ്. എന്നുവെച്ചാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, പാണിനി തന്നെ സമസ്ത പദത്തെ. എന്താണ് നിപാതനം എന്ന് പറഞ്ഞാൽ? പ്രാദേശിക വിധിമിന ബാക്കി സിദ്ധപ്രക്രിയ ശബ്ദസ്വരൂപസ്യ നിർദ്ദേശവും നിപാതനം. നിപാതമല്ല, നിപാതനമാണ്. പ്രത്യേകിച്ചൊരു വിധിയെ കൂടാതെ സിദ്ധപ്രക്രിയമായ ശബ്ദത്തെ കാണിക്കുക, പ്രക്രിയ സിദ്ധമായ ശബ്ദത്തെ കാണിക്കുക. ഏതേ നിപാത്യന്തെ ക്ഷേപേ, നിന്ദാർത്ഥത്തിൽ നിപാതനം ചെയ്തിരിക്കുകയാണ്. എന്താണ് പാത്രേ സമിതാഹ, നിപാതനം ചെയ്തിരിക്കുകയാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. സമസ്ത പദം അങ്ങനെ തന്നെ കാണിച്ചിരിക്കുകയാണ്. നിപാതനത്തിന്റെ ഗുണം അതാണ്. പിന്നെ പ്രക്രിയയുടെ ആവശ്യമില്ല, വേണമെങ്കിൽ പ്രക്രിയ പറയാം. എങ്ങനെ? പാത്ര നീ സമിത സു ഓ ജസ്സോ അങ്ങനെയൊക്കെ പറയാം. പക്ഷെ പാണിനി എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നു. പാത്രേ സമിത എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്ദാർത്ഥത്തിലാണ്. ഭോജന സമയ ഏവ സംഗത അത് കാര്യ, എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ആണെ അവിടെ കാണത്തില്ല, ഭക്ഷണത്തിന് സമയത്തവിടെ പ്രസന്റ് ആയിരിക്കും. അതെ തന്നെ, ഇലയ്ക്ക് മുമ്പിൽ പടയ്ക്ക് പിന്നിൽ എന്നൊക്കെ മലയാളത്തിൽ പറയും. അതാണ് പാത്രേ സമിത. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ജോലി ചെയ്യാൻ പറഞ്ഞാൽ അവിടെ കാണത്തില്ല, ഭക്ഷണം കഴിക്കാൻ കാണും. അപ്പൊ ഇവിടെ നിപാതനം ചെയ്തെന്ന് പറയുന്ന എന്താണ്? സപ്തമിക്ക് അലുക്കാണ് നിപാതനം ചെയ്തത്. ഇപ്പൊ നമ്മൾ വിഗ്രഹിക്കണം പാത്ര നീ സമിതസ് എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ സുബോധാതു പ്രാതിവിധ പ്രകാര സ്വപ്പിനെ വരും. പക്ഷേ അതിവിടെ വരുന്നില്ല, ലുക്ക് വരുന്നില്ല, അലുക്കാണ് നിപാതനം ചെയ്തത്. അതുകൊണ്ട് പാത്ര സമിതാഹ എന്ന് വരുന്നു. അത് ക്ഷേപം നിന്ദാർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. ആ നിന്ദാർത്ഥത്തെയാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. ഭോജന സമയേ ഏവ സംഗത നതുകാരി ഗേഹേ ശൂര, വീട്ടിൽ വീരശൂര പരാക്രമിയാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പഞ്ചപാവം. യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ പേടിച്ചോടും, പക്ഷെ വീട്ടിൻ്റെ അകത്ത് അയാൾ ഭയങ്കര വീരവാദമൊക്കെ നടക്കും. അതാണ് ഗേഹേശൂര എന്ന് പറയുന്ന അതുപോലെയാണ് ഇത്. ആകൃതി ഗണമാണ്. ഈ ഗണത്തിൽ പെടുന്ന ശബ്ദങ്ങളെല്ലാം ഇതുപോലെ ആയിരിക്കും. ഗേഹേ ശൂര എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേഹേ ഏവ ശൂര, വീട്ടിന്റെ ഉള്ളിലാണ് ശൂരവീര പരാക്രമങ്ങളെല്ലാം നടത്തും. യുദ്ധേ, യുദ്ധത്തിൽ അവർക്കൊരു സാമർഥ്യമില്ല. ഇവിടെ ഈ നിപാതനം ചെയ്ത് എന്താണ്? സപ്തമ്യന്തത്തിന് അലുക്ക്, അതുകൊണ്ട് ഗേഹശൂര എന്ന് വരുന്നില്ല, പിന്നെയോ ഗേഹേശൂര എന്ന് വരുന്നു. സമാസം വന്നു എന്ന് നമുക്ക് കണ്ടാലും മനസ്സിലാകത്തില്ല. സമാസത്തിന്റെ പ്രയോജനം എന്താണ്? ഇങ്ങനെയുള്ളടത്ത് എന്താണ് നിപാതന ഒരു പ്രയോജനമാണ്, കൂടാതെ ഐകസ്വര്യം ഐകപദ്യം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഏകസ്വരവും വരുന്നു, ഒരു പദവും ആകുന്നു. ഇവിടെ പിന്നെ നിപാതനം ചെയ്തുകൊണ്ട് സപ്തമിക്ക് അലക്കും വരുന്നു. അതുപോലെ തന്നെ ഗേഗേ നർദി, ഇതിന്റെയൊക്കെ രൂപങ്ങൾ ശ്രദ്ധിക്കുന്ന ഇപ്പം നമ്മൾ കൃതന്ധം പഠിച്ചാലേ മനസ്സിലാവുന്നുണ്ടെന്ന് അത് പറയാത്തത്. നർദ്ദ ശബ്ദേ, വീട്ടിന്റെ ഉള്ളിൽ കിടന്ന് അലർന്നവൻ, പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു അലർച്ചയില്ല, അവിടെ പൂച്ചയെ പോലെ ഇരിക്കും. ഗേഹേ നർദി, വീട്ടിൽ ഭാര്യയെടുത്ത് മക്കളെടുത്ത് ഭയങ്കര ബഹളം കാണി, പുറത്തിറങ്ങി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നാക്ക് പൊങ്ങത്തില്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, വീരവാദം പറയുന്നവർ. ഗേഹേ നർദി, നർദ്ദ ശബ്ദേ, അതിൽ നിന്നാണ് നർദി എന്ന രൂപം വരുന്നത്. ഇവിടെ പറയുന്നു ഗേഹേ ഏവ ഗർജതി യുദ്ധാതോത്ത് ന പ്രവർത്തതേ. വീട്ടിന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ ഗർജനം, യുദ്ധാദികളിലൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? സപ്തമിക്ക് അലുക്ക് വന്നു. അതാണ് പാത്രേ സംദാതേച്ചയേ ഭാത്യന്ത എന്ന് പറഞ്ഞു. അല്ലല്ല, ഇത് അർത്ഥത്തെ കാണിക്കാൻ വേണ്ടിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇവിടെ നിവാദനം ചെയ്തപ്പം നിന്ദാർത്ഥം കിട്ടണ്ടേ, ആ നിന്ദാർത്ഥം എങ്ങനെ വരുന്നു എന്നുള്ളതിന് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഗേഹേ ഏവ ശൂര, പുറത്ത് ശൂരനല്ല എന്ന് കാണിക്കുന്ന, അതാണ് അതിന്റെ നിന്ദ. വീട്ടിന്റെ ഉള്ളിൽ ശൂരനാണ് പക്ഷെ പുറത്ത് അങ്ങനെ അല്ല. ഈ സൂത്രത്തിലും ഈ സൂത്രപ്രകാരം സമാസം നിന്ദയെ കാണിക്കുന്നതിന് വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ പറയാം. ഇതുപോലുള്ള ശബ്ദങ്ങൾ ആ ഗണത്തിൽ വരുന്നതല്ല. ഇവിടെ സൂത്രത്തിൽ ഇച്ഛ പറഞ്ഞു, പാത്രേ സമിതാദയശ്ഛ എന്ന് പറഞ്ഞു ച. അതുകൊണ്ടൊരു വിശേഷതയുണ്ട്. എന്താണ് അടുത്ത് പറയുന്ന ആകൃതികളോയും ചകാരോ അവധാരണാർത്ഥം. അവധാരണം എന്ന് വെച്ചാൽ ഉറപ്പിച്ച് പറയും, ഒരു കാര്യത്തെ പ്രത്യേകിച്ച് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ച പറഞ്ഞിരിക്കുന്നത്. എന്താണത്? തന് യേശാം സമാസാന്തരേ ഘടകതയാ പ്രവേശവനാണ്. ഈ ഗണത്തിൽ വന്നിരിക്കുന്ന ശബ്ദങ്ങളെ വേറെ ശബ്ദങ്ങളുമായിട്ട് ചേർത്ത് സമാസം ചെയ്യാൻ പാടില്ല. അതാണ് ച കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്ന കാര്യം. അതാണ് തേന യേഷാം സമാസാന്തരേ ഘടകതയാ പ്രവേശിച്ചു. യേഷാം ശബ്ദാനാം ഗണസൂത്ര പഠിതാനാം ശബ്ദാനാം സമാസാന്തരേ, അന്യസമാസേ മറ്റ് സമാസങ്ങളിൽ ഘടകതയാ പ്രവേശിക്കുന്ന, ഘടകമാക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അതിനോട് കൂട്ടിച്ചേർക്കാൻ പാടില്ല. ഉദാഹരണം പറയുന്നു, പരമാഹ പാത്രേ സമിതാഹ. ഇപ്പൊ ഇവിടെ സമാസം ചെയ്തില്ല പരമശബ്ദമായിട്ട്. പാത്രേ സമിതന്മാരാണ്, അതിലങ്ങേ അറ്റത്വം ഒരു പണിയും ചെയ്യത്തില്ല, അങ്ങനെ കുറെ പേരുണ്ട്. യാതൊരു പണിയും ചെയ്യത്തില്ല എന്നാൽ ഭക്ഷണ സമയത്ത് കാണുകയും ചെയ്യും. അങ്ങനെയുള്ള കുറെ പേരെ കുറിച്ച് പറയുന്നു. പരമ പാത്രായ പാത്രേ സമിതന്മാരിൽ അഗ്രഗണ്യന്മാര്. ഏതെങ്കിലും സൂത്രത്തിൽ അവർ ഒഴിഞ്ഞു മാറിയൊക്കെ നിൽക്കും, സമയത്ത് അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്യും, മിടുക്കന്മാരാണ്. അപ്പൊ ഇവിടെ പരമശബ്ദവും പാത്രേ സമിത ശബ്ദവും കൂടി സമാസം ചെയ്യാമോ? പാടില്ല. എന്തുകൊണ്ട്? ചാ പറഞ്ഞിരിക്കുന്നു പാത്രേ സമിതാദി ഗണത്തിൽപ്പെട്ടാണ് പാത്രേ സമിത, അതിനി വേറെ സമാസമായിട്ട് സമാസം ചെയ്യാൻ പാടില്ല എന്നുകൊണ്ട് വ്യാഖ്യാനാ. അതൊക്കെ വ്യാഖ്യാനിച്ച് കിട്ടുന്നതാണ്. അടുത്തു വരുന്നത് മറ്റ് സൂത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും പഠിക്കാം, കാരണം അതിന് പഠിക്കുന്നതാണ്. പൂർവകാലൈക സർവജരത് പുരാണ നവ കേവലാഹ സമാനാധികരണേന ഇവിടെ അതിൻ്റെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, പൂർവം സ്നാത പശ്ചാത് അനുലിപ്ത സ്നാതാനുലിപ്ത എന്നാണ്. ആദ്യം കുളിച്ച് പിന്നീട് അനുലേപനം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണോ സെന്റൊക്കെ പൂശുന്ന ഉണ്ടല്ലോ, അതാണ് പൂർവം സ്നാത പശ്ചാത് അനുലിപ്ത. അതും കുളിച്ചു കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള രീതിയിലും മോടിയൊക്കെ പിടിപ്പിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, പുറിയിടുന്നതെല്ലാം വരാം. അനുലേപനം ചെയ്തു. അപ്പോൾ ഇവിടെ സമാസം വരുമ്പോൾ എങ്ങനെ വരുന്നു, സ്നാത അനുലിപ്ത എന്ന് വരുന്നു. സ്നാതനും അനുലിപ്തനുമായവൻ, കുളിക്കുകയും കുറിയിടുകയും ചെയ്തവൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വിഗ്രഹിക്കുമ്പോൾ ഇവിടെ ഇനി നമ്മൾ പഠിക്കുന്ന ഒരു സൂത്രം, വിശേഷണം വിശേഷീണ ബഹുളം, നീലം ഉത്പലം നീലോത്പലം എന്ന് വരുന്ന പോലെ സമാസം വരാം. ആണ് ഞാൻ പറഞ്ഞത്, ഇനി ചില സൂത്രമായിട്ട് ബന്ധമുണ്ടെന്നാലും അത് ഇനി വരാൻ പോകുന്ന സൂത്രമാണ് മനസ്സിലാക്കുക. വിശേഷണ വിശേഷണ ബോളം എന്ന് പറഞ്ഞാൽ നീലം ഉത്പലം നീലോത്പലം എന്നതുപോലെ ഇവിടെ വരാമായിരുന്നു. പക്ഷെ സൂത്രം എന്താ പറഞ്ഞിരിക്കുന്നത്, പൂർവകാല ഏക സർവജരത് പുരാണ നവ കേവലാഹ എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രഥമാന്തത്തിലായതുകൊണ്ട് പൂർവാദി ശബ്ദങ്ങളെ പ്രഥമാന്തത്തിൽ പറഞ്ഞ എന്തോ അതിനെ പൂർവനിവാദം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഈ സൂത്രത്തെ പ്രത്യേകം പറഞ്ഞത്. അപ്പൊ പൂർവകാല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം, പൂർവകാലോ യസ്യസ പൂർവകാല എന്ന് വിഗ്രഹിക്കണം അതിനെ. പൂർവകാലോ യസ്യസ പൂർവകാല എന്ന് പറഞ്ഞാൽ ഏതെന്തിനാണോ പൂർവകാലമുള്ളത്, എന്നുവെച്ചാൽ പൂർവകാലത്തിലുള്ളതെന്നർത്ഥം. പൂർവകാല ശബ്ദമല്ല, പൂർവകാലത്തിലുള്ള എന്തോ അത്. ഇനി ഉദാഹരണത്തിന് നോക്കണം, എന്താണ് പൂർവസ്നാത പശ്ചാത് അനുലിപ്ത. അപ്പൊ ഇവിടെ പൂർവകാലത്തിലുണ്ടായിരുന്ന എന്താണ് സ്നാത എന്നുള്ളത്. അപ്പൊ പൂർവകാലം കൊണ്ട് അതിനെയാണ് എടുക്കേണ്ടത്. അപ്പൊ പൂർവകാലം എന്ന് പറയുന്നത് ഇവിടെ പ്രഥമയിലാണ് നിർദ്ദേശിച്ചത്, അതുകൊണ്ട് സ്നാത പ്രഥമയിലായി. ഉപസനത്തിന് സ്വപ്നം വന്നു, അതിനെ പൂർവ്വ നിവാദം ചെയ്തു, സ്നാത അനുലിപ്ത എന്ന് വന്നു. അപ്പോ ഇവിടെ പൂർവകാല എന്ന് പറയുന്നുണ്ട്, പൂർവകാല അർത്ഥക ശബ്ദത്തെ എടുക്കണം. എന്നെടുക്കണം. പൂർവ്വകാലത്തെയല്ല എടുക്കേണ്ടത്, പൂർവകാല അർത്ഥക ശബ്ദം അതിനെ എടുക്കണം. പക്ഷെ ഏക സർവ ജര പുരാണ നവ കേവല അവിടെ ആ ശബ്ദങ്ങൾ എടുത്താൽ മതി. ഇത് ഈ പൂർവ്വകാലത്തിന് മാത്രമേ ഉള്ളൂ ഈ പ്രത്യേകത. പൂർവകാല അർത്ഥത്തിലുള്ള പൂർവ്വകാലത്തെ കാണിക്കുന്ന ശബ്ദത്തെ എടുക്കാം. അതുകൊണ്ടാണ് വിഗ്രഹത്തിൽ എന്ത് പറഞ്ഞത്, പൂർവം സ്നാതഹ എന്ന് പറഞ്ഞത്. അപ്പൊ പൂർവകാല വൃത്തിയായ ശബ്ദമാണ് എന്ത്, സ്നാത ശബ്ദം കൊണ്ടാണ് എടുത്തത്. ഇപ്പൊ പൂർവകാല അർത്ഥത്തിലുള്ള ശബ്ദവും ബാക്കി ഏക സർവ ജര പുരാണ നവ കേവല ആറ് ശബ്ദങ്ങളും അത് സമാനാധികരണേന സുബന്ധേന സമസിദ്ധേ സതത്പുരുഷ. സമാനാധികരണം എന്ന് പറഞ്ഞാലോ സമാനം ഏകം അധികരണം വാച്യം യസ്യ ശബ്ദസ്യ ഏക അർത്ഥമുള്ള ശബ്ദം എന്ന് വെച്ചാൽ ഏകാർത്ഥ വൃത്തിയായ ശബ്ദം, ഒരർത്ഥത്തിൽ വർത്തിക്കുന്ന ശബ്ദം, അതാണ് ഇവിടുത്തെ സമാനാധികരണ്യം എന്ന് പറയുന്നത്. അതിപ്പോ നീലം ഉത്പലം, അപ്പോ രണ്ടു ഒരർത്ഥത്തെ കാണിക്കുന്നുണ്ട്, നീലോത്പലത്തെ. അപ്പൊ ഇതുപോലെ സ്നാത അനുലിപ്ത രണ്ട് കാര്യങ്ങൾ വേറെ വേറെ പറയുന്നു, പക്ഷെ രണ്ടും കൂടെ ചേർന്ന് ദേവദത്തൻ ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. അങ്ങനെയുള്ളിടത്തെ ഈ സമാസം വരാൻ പാടുള്ളൂ. ഇവിടെ വിശേഷണ വിശേഷണ ബഹുളം പ്രകാര സമാസം വന്നു കഴിഞ്ഞാൽ രണ്ടിൻ്റെ ഏത് വേണവും പൂർവ്വനിപാതം ചെയ്യാം. അതുകൊണ്ടിവിടെ നിയമം ആണ് പൂർവകാല അർത്ഥത്തിലുള്ള ശബ്ദത്തെ തന്നെ പൂർവ്വനിപാതം ചെയ്യണം. അതുകൊണ്ട് സ്നാത ശബ്ദത്തെ പൂർവ്വനിപാതം ചെയ്തു, അതിനു വേണ്ടിയിട്ടാണ് ഈ സൂത്രം. അല്ലെങ്കിൽ വിശേഷണം പൊതുവേ ഇങ്ങനെ വരുന്നിടത്തെല്ലാം വിശേഷണം വിശേഷീണ ബഹുളം, അതിനാണ് പറയുന്നത് കർമ്മധാരയൻ എന്ന് പറയുന്നത്. രണ്ട് പദങ്ങൾ കൂടിച്ചേർന്ന് ഒരർത്ഥത്തെ കാണിക്കും, ആണ് കർമ്മധാരയൻ. പ്രഥമാന്തത്തിലായിരിക്കും വിഗ്രഹിക്കുന്നത്. രണ്ട് ശബ്ദങ്ങൾ ചേർന്നിട്ട് പ്രത്യേകം പ്രത്യേകത്തിന് കാണിച്ചു കഴിഞ്ഞാൽ അത് ദ്വന്ദ്വനാകും. ശിവസ്ഥ കേശവസ്ഥ ശിവകേശവോ രണ്ടുപേരെ കാണിക്കും. രണ്ടും കൂടെ ഒന്നിനെ കാണിച്ചാൽ കർമ്മധാരയും. കർമ്മധാരയും വിഗ്രഹിക്കുമ്പം നീലം ച തദേവ ഉത്പലം എന്ന് പറയുന്നത് നീലം ച തത് ഉത്പലം ച എന്ന് വിചാരിക്കും. നീലം തന്നെയാണ് ഉത്പലം, മറ്റങ്ങനെയല്ല. ശിവശ്ച സ കേശവശ്ച എന്ന് വിഗ്രഹിക്കാൻ പറ്റില്ല. പിന്നെയോ ശിവശ്ച കേശവശ്ച. ശിവനും കേശവനും രണ്ടുപേരുണ്ട്, ശിവകേശവോ. ദ്വിതീയായിട്ട് വരണമെന്ന് നിർബന്ധമുണ്ട്. ദ്വിതീയായിട്ട് വരണമെന്ന് നിർബന്ധമുണ്ട്. ഏത് ശിവകേശവോ? അത് ദ്വന്ദ്വ സമാസങ്ങളിൽ രണ്ടു തരത്തിലുണ്ട്. സമാഹാര ദ്വന്ദ്വനാണെങ്കിൽ സനപുംസകം നമുസകത്തിൽ വരും. പാണിപാദം പാണേഹ ച പാദാഷ്ട എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാലും എങ്ങനെ വരത്തുള്ളൂ? പാണിപാദം എന്ന് വരത്തുള്ളൂ. പ്രാണിംഗത്വ ഏകോചനം. അങ്ങനെ നിയമങ്ങൾ കുറെ പറയുന്നുണ്ട്. ബ്രാഹ്മണ ക്ഷത്രിയ വിട് ശൂദ്രാഹ അവിടെ എന്തേ വരത്തുള്ളൂ? പലതുള്ളുണ്ട്, ബഹുവചനം വരും. അങ്ങനെ അതില് നമുസുഖം വരുന്ന സമാഹാരം, സമാഹാരത്തെ കാണിക്കുമ്പോൾ ഇതരേതര യോഗവും സമാഹാരവും, അത് നമ്മൾ ദന്തത്തിൽ പഠിക്കും. ഇതരേതര യോഗത്തെ കാണിക്കുമ്പോൾ സമുച്ചയ അന്വാച ഇതരേതര യോഗ സമാഹാരം, നാലർത്ഥങ്ങളാണ് ചാക്കി വരുന്നത്. സമുച്ചയം അന്വാചയം ഇതരേതര യോഗം സമാഹാരം, ഈ നാലർത്ഥങ്ങളിൽ സമാസം വരുന്നത് സമുച്ചയത്തിലും സമാഹാരത്തിലും. സമുച്ചയത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ആ ശബ്ദത്തിനനുസരിച്ച് ദിവചനോ ബഹുവചനോ വരാം. അതാണ് ശിവകേശവു ബ്രാഹ്മണ ക്ഷത്രിയ വിശൂദ്രാഹ അങ്ങനെ വരുന്നു. അല്ല ഇനി സമാഹാരത്തിലാണെങ്കിൽ പണിപാദം മാർദ്ദംഗിക വൈണവികം ഇങ്ങനെയൊക്കെ അതിന് നിയമമുണ്ട്. നിയമമനുസരിച്ച് അത് ഏകവചനം വരും, നമുസുഖം വരും, ഏകവത്വം വരും. ഇവിടെ ഏകവചനം വരാൻ കാരണം, ഏകം വരാൻ കാരണം എന്താണ്? സമാനാധികരണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും കൂടി ഒന്നിനെ കാണിക്കുകയാണ്. നീലവും ഉത്പലവും കൂടി ചേർന്നിട്ട് ഒരു വസ്തുവിനെ കാണിക്കണം, ഒരു ദ്രവ്യത്തെ. സമാനാധികരണ്യം അതാണ്, ഏകാർത്ഥ വൃത്തിത്വമാണ് സമാനാധികരണം. സമാന വിഭക്തികത്വം സമാനാധികരണ്യം വരും ചിലയിടത്ത്. സമാന വിഭക്തിയിൽ വന്നാൽ എന്തുവരും? സമാനാധികരണ്യം ഉണ്ടെന്ന് പറയും. ഇവിടെ അതല്ല, ഏകാർത്ഥ വൃത്തിത്വം. ഒരു ശബ്ദം ഏകാർത്ഥത്തിൽ വർത്തിക്കുന്നു എന്ന് വെച്ചാൽ ആ ശബ്ദത്തിന്റെ അർത്ഥം ഒന്നാണ്, അങ്ങനെയുള്ള സമാനാധികരണ്യമാണ്. അപ്പൊ അവിടെ ഏകവചനമല്ലേ പ്രയോഗിക്കാൻ പറ്റും. അതുകൊണ്ടിവിടെ സ്നാത അനുലിപ്ത എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത പദങ്ങളാണെങ്കിലും സമാസം ചെയ്തിട്ട് ഏകം ഒന്നാക്കി, സ്നാത അനുലിപ്ത ദേവദത്ത എന്നാക്കി. അലൗകികം എങ്ങനെ വരും? പൂർവകാലൈക സർവജരത് പുരാണ നവ കേവലാഹ സമാനാധികരണേന. വൃത്തിയായിട്ട് അവിടെ എഴുതിയിട്ടില്ല, എന്നാലും നമ്മൾ മനസ്സിലാക്കണം. പൂർവകാലാദേഹ സുബന്ധ സമാനാധികരണേന സുബന്ധേന സഹ വാ സമസ്തേ സ തത്പുരുഷ. അങ്ങനെ മനസ്സിലാകണം. ഇനി പറയും തത്പുരുഷ സമാനാധികരണ കർമ്മധാരയ എന്നു വരും. ഇവിടെ അർത്ഥത്തിലാണ് ഏകഭാവം എന്നു പറഞ്ഞല്ലോ. രണ്ട് ശബ്ദം കൂടെ ചേർത്ത് ഒരർത്ഥത്തെ കാണിക്കുന്നു. അപ്പോഴും വിഭക്തി എപ്പോഴും ഒരേ വിഭക്തി ആയിരിക്കും. അപ്പോഴും രണ്ടിന്റെയും വിഭക്തി ഒന്ന് തന്നെയായിരിക്കും അല്ലേ? അർത്ഥം ഒന്നാവുമ്പോ അതിനനുസരിച്ച് ഒന്നല്ലേ വരാൻ പറ്റും. ഇനി സ്നാത അനുലിപ്തന്മാരോട് ഒരുപാട് പേരുണ്ടെങ്കിൽ അങ്ങനെ വരാം. രണ്ടുപേരുണ്ട് സ്നാത അനുലിപ്തന്മാരാണെങ്കിൽ സ്നാത അനുലിപ്തൗ സ്നാത അനുലിപ്താഹ. അങ്ങനെ എല്ലാ വ്യക്തിയിലും പ്രയോഗിക്കും. എത്ര പേരുണ്ടെന്നനുസരിച്ച് ഒരാളായോണ്ട് പറഞ്ഞു സ്നാത അനുലിപ്ത എന്ന് പറഞ്ഞു.